അതായത് ഇപ്പൊ സയൻസ് എന്ന് പറയുന്നത് ആധുനികമായ ഒരു ശാസ്ത്രം. സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ആ സയൻസിനെ പഠിക്കുകയും അതിൽ പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കുകയും അതിനെ പ്രയോഗത്തിൽ വരുത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നുള്ളതിനുപരി, സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ സയൻസ് അല്ലാത്തതായ വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു സയൻറ്റിസ്റ്റിന് സയൻസ് മാത്രമേ പാടുള്ളൂ എന്നില്ല, സയൻസ് അല്ലാത്ത അറിവുണ്ടായിരിക്കും. അതാണ് സയൻസും സയൻറ്റിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. സയൻസ് എന്ന് പറയുമ്പോൾ അത് ആധുനികമായ ഭൗതിക ശാസ്ത്രമാണ്. സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനോട് യോജിക്കാത്ത കാര്യങ്ങളും സയൻറ്റിസ്റ്റ് കാണും. എന്നുവെച്ചാൽ ഒരു സയൻറ്റിസ്റ്റ് സയൻസ് മാത്രമായിരിക്കണമെന്നില്ല, ഒരു സയൻറ്റിസ്റ്റിന് അയാളുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ചിന്താഗതികളും എല്ലാം വരും. അപ്പോ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് സയൻസിന് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ആളല്ല. സയൻസിൻ്റെ പഠനം, ഗവേഷണം, ആ പ്രവർത്തനങ്ങൾ അത് മാത്രമായിരിക്കില്ല ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ. അത് പല അതല്ലാതെ പല അഭിരുചികൾ കാണും, പല ചിന്താഗതികൾ കാണും, അതെല്ലാം കൂടെ കുടിച്ചേരുന്നതാണ് സയൻറ്റിസ്റ്റ്. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ആരുടെ ആരുടെ ഉദാഹരണം പറഞ്ഞു? അദ്വൈതത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉദാഹരണം എന്താ പറഞ്ഞു? അങ്ങനെ സോമനാഥൻ പുള്ളി സ്വയം തന്നെ അത് പറഞ്ഞു. സയൻസ് വേറെയാണ്, എൻ്റെ വിശ്വാസം വേറെയാണ്. അപ്പൊ സയൻസ് അല്ലാതെയുള്ള വിശ്വാസങ്ങളും മറ്റും എല്ലാം കൂടിച്ചേരുന്നതാണ് ഒരു സയൻറ്റിസ്റ്റ്. അപ്പൊ സയൻറ്റിസ്റ്റ് ചിലപ്പോൾ ആസ്തികനായിരിക്കും, എന്നുവെച്ചാൽ ദൈവവിശ്വാസമുള്ളവനായിരിക്കും. ചിലപ്പോൾ അയാൾ നാസ്തികനായിരിക്കും, ഇല്ലാത്തവനായിരിക്കും. അതൊക്കെ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അതൊക്കെ ആ വ്യക്തിയുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ്. അതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ വ്യക്തമായി പറഞ്ഞല്ലേ? നിങ്ങൾ ഏതെങ്കിലും സയൻറ്റിസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ജീവിത ചരിത്രമോ അങ്ങനെ എന്തെങ്കിലും? അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. ഒരു വലിയ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല, ചെറിയൊരു സയൻറ്റിസ്റ്റ്. നമുക്ക് പൊതുവിവരം ഉണ്ടായിരുന്നു, പൊതുവിവരം അത്യാവശ്യമാണ്. അതായത് നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞന്മാർ, മാക്സ് പ്ലാങ്ക്, ഹൈസൻബർഗ് കേട്ടിട്ടുണ്ട്, ഷ്രോഡിംഗർ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇവരെല്ലാവരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും നോബൽ സമ്മാനം വാങ്ങിയവരുമാണ് ഫിസിക്സിന്. ആ ഒരു ഭാഗം മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ ഇവരെല്ലാം സയൻസിൽ, ഇവരെല്ലാവരും ക്വാണ്ടം മെക്കാനിക്സിന് ഒരുപാട് സംഭാവന ചെയ്തവരാണ്. അപ്പോ സയൻസിനപ്പുറം ഇവർക്ക് ഇവരുടേതായ ഫിലോസഫിയൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ കാഴ്ചപ്പാടുകൾ. അപ്പൊ അതൊരു സയൻസുമായി ബന്ധപ്പെട്ടതല്ല, അവരുടേതായ സ്വന്തമായ കാഴ്ചപ്പാടുകൾ. ഐൻസ്റ്റൈൻ പ്രപഞ്ചാതീതമായ ഒരു ശക്തി വിശ്വസിച്ചിരുന്നു. അത് ഐൻസ്റ്റൈൻ്റെ സയൻസ് അല്ല, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എന്നാൽ ഈ പള്ളിയിൽ പറയുന്ന ദൈവങ്ങളിലോ അതിലൊന്നുമല്ല വിശ്വസിച്ചു. ഒരു ശക്തി അങ്ങനെ ഒന്നിൽ അദ്ദേഹം വിശ്വസിച്ചു. അത് പ്രകൃതിയെന്നോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്നിട്ട് വിശ്വസിച്ചിരുന്ന ആളാണ് ഷ്രോഡിംഗർ, ഹൈസൻബർഗ്, ഇവരൊക്കെ ഈസ്റ്റേൺ ഫിലോസഫി നമ്മുടെ ഇന്ത്യയിൽ അദ്വൈതം, ഉപനിഷത്ത്, ഇതിൻ്റെ എന്നൊക്കെ പറയുന്ന നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കോൺഷ്യസ്നസ്, അതിനോടൊക്കെ വലിയ താല്പര്യമുള്ളവരും അതിനൊക്കെ പഠനം നടത്തുകയൊക്കെ ചെയ്ത ആൾക്കാരാണ്. അതൊക്കെ അവർ പുസ്തകം എഴുതിയിട്ടുമുണ്ട്. മാക്സ് പ്ലാങ്ക്, അദ്ദേഹം ഒരു പള്ളി വിശ്വാസിയായിരുന്നു. പക്ഷേ അദ്ദേഹവും ഈ പറയുന്ന ബോധം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ശ്രമിക്കുകയും അതിനകത്ത് എന്തോ പ്രത്യേകത ഉണ്ടെന്നൊക്കെ കണ്ടിരുന്ന ആൾക്കാരാണ്. അതൊന്നും അവർ സയൻറ്റിഫിക്കായി തെളിയിച്ച കാര്യങ്ങളല്ല. അവർ സയൻറ്റിഫിക്കായി തെളിയിച്ചത് ക്വാണ്ടം മെക്കാനിക്സിലെ പല തിയറികളുമൊക്കെയാണ് അവർ തെളിയിച്ചത്. മാക്സ് പ്ലാങ്കിൻ്റെ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ്, അത് ഉപയോഗിച്ചിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരുപാട് തിയറികളെയൊക്കെ വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. അദ്ദേഹവും അദ്ദേഹത്തെ പോലെയുള്ള പലരും ചേർന്നാണ് അത് രൂപപ്പെടുത്തിയെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഷ്രോഡിംഗർ ഇക്വേഷൻ, അതും ക്വാണ്ടം മെക്കാനിക്സിനെ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളിൽ അത് സയൻസാണ്. പക്ഷെ അവർക്കെല്ലാം ഓരോ ഫിലോസഫിയുണ്ട്, കോൺഷ്യസ്നെസ് ഒന്നും എന്നൊക്കെ പറയുന്നു. അത് സയൻസുമായി ബന്ധപ്പെട്ടതല്ല, അതവരുടെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ സയൻറ്റിസ്റ്റ് എന്നുള്ളതാണെങ്കിൽ അവർക്കിടയിൽ സയൻസ് അല്ലാത്ത കാര്യങ്ങളുമുണ്ട്. അതാണ് സയൻറ്റിസ്റ്റ് വ്യത്യാസം എന്ന് പറയുന്നത്. സയൻസ് മാത്രമല്ല, നീൽ ബോർ എന്ന് പറയുന്നതാണ്, എത്തീസ്റ്റായിരുന്നു. ബോർ മോഡൽ ഒക്കെ അദ്ദേഹം ക്വാണ്ടം മെക്കാനിക്സിന് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. ഇലക്ട്രോണിക്സിലൊക്കെ സ്കൂളിലൊക്കെ നിങ്ങൾ ആറ്റത്തിൻ്റെയൊക്കെ പടം വരച്ച് ഇങ്ങനെ പഠിക്കുന്നത് ഹൈസ്കൂളിലൊക്കെ, അത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. ആറ്റത്തിൻ്റെ പടമൊക്കെ വരച്ചു പഠിക്കും. ഫെയ്മാൻ എത്തീസ്റ്റായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ ക്വാണ്ടം മെക്കാനിക്സിന് കൊടുത്ത ആളാണ്. അവർക്ക് എത്തീസ്റ്റാണ്. അപ്പോൾ അത് സയൻസുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. സയൻസ് പഠിച്ചിട്ട് അവർ എത്തീസ്റ്റായി എന്ന് വെച്ചാൽ നിരീശ്വരവാദി. മറ്റവർ നിരീശ്വരവാദിയല്ല, അവർ അതിനപ്പുറം അവർക്കൊരു ഫിലോസഫി ഉണ്ടായിരുന്നു. ഇവർക്കും ഒരു ഫിലോസഫിയൊക്കെ ഉണ്ട്. ആ ഫിലോസഫി തന്നെയാണ് ഇവരെ എത്തീസമൊക്കെ പറയുന്നത്. അങ്ങനെ നിരവധി ഓരോ ഇവരെല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും നോബൽ സമ്മാനം നേടിയവരാണ് ഫിസിക്സിന്. അപ്പൊ സയൻസിൻ്റെ അവർ വിശദീകരിക്കുന്ന കാര്യങ്ങളൊക്കെ സയൻസിനനുസരിച്ച് അവർ എത്തീസ്റ്റാകുന്നു, അതായത് വിശ്വാസികളാകുന്നു അവിശ്വാസിയാകുന്നു എന്ന് പറയുന്നത് അതവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിന് സയൻസുമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഒരാൾ പറയുന്നു ഞാൻ സയൻസ് പഠിച്ചു പഠിച്ച് നിരീശ്വരവാദിയായെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അതേ സയൻസ് പഠിച്ചവരങ്ങനെ ഈശ്വരവിശ്വാസികളായി. അപ്പൊ സയൻസ് പഠിച്ച് എല്ലാവരും ഈശ്വരവിശ്വാസിയോ എല്ലാവരും നിരീശ്വരവാദിയോ ആകുന്നില്ല. എന്തുകൊണ്ട്? അത് സയൻസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്. അത് വ്യക്തിപരമായ വിശ്വാസങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താണോ ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞ് അതുകൊണ്ട് ദൈവം ഉണ്ടെന്നോ ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞ് അതുകൊണ്ട് ദൈവം ഇല്ലെന്നോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതൊക്കെ എന്താണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ സയൻസ് വേറെയാണ്, സയൻറ്റിസ്റ്റ് വേറെയാണ്. സയൻറ്റിസ്റ്റിലും മറ്റു പല കാര്യങ്ങളുണ്ട്. ഇതിനാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെയാണ് അദ്വൈതവും അദ്വൈതിയും തമ്മിലുള്ള വ്യത്യാസം. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞ എന്താണ്? ശങ്കരാചാര്യനും ഗുരുദേവൻ രണ്ടുപേരും അദ്വൈതം തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അദ്വൈതി എന്നുള്ള നിലയ്ക്ക് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് വേറെയായിരുന്നു. ഈ സയൻസും സയൻറ്റിസ്റ്റും പോലെ ശങ്കരാചാര്യൻ്റെ കാഴ്ചപ്പാട് വേറെ. എന്തുകൊണ്ട്? അദ്വൈതത്തിൽ ശരിയാണ് രണ്ടുപേരും പറയുന്നു, പക്ഷേ അദ്വൈതമല്ലാത്ത പല വിഷയങ്ങളും ഉണ്ട് മനുഷ്യന്. ആ വിഷയങ്ങളിലേക്ക് വരുമ്പം എന്ത് വരുന്നു? രണ്ടുപേരുടെയും കാഴ്ചപ്പാട് വേറെ വേറെയാണ്. അത് അദ്വൈതമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ജാതി, മതം, മാനവികത തുടങ്ങിയ നിരവധി വിഷയങ്ങൾ, അതിനൊന്നും അദ്വൈതമായിട്ട് നേരിട്ട് ബന്ധമില്ല. ആ കാഴ്ചപ്പാടുകളൊക്കെ രൂപപ്പെടുത്തുന്നതിന് അദ്വൈതത്തെ ഗുരു ഉപയോഗിച്ചിരിക്കും. അപ്പോൾ തൻ്റെ സാമൂഹ്യ വീക്ഷണത്തിന് ശങ്കരാചാര്യനും അദ്വൈതത്തെ ഉപയോഗപ്പെടുത്തിയിരിക്കും. അദ്വൈതത്തെ എങ്ങനെയാണ് ഒരാൾക്ക് വ്യാഖ്യാനിക്കുക? അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച്. ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഒരാളുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നാണെങ്കിൽ അയാൾ അതിനെ സമർത്ഥിക്കാൻ വേണ്ടി സയൻസിനെ ഉപയോഗിക്കും. ഒരാൾക്ക് ദൈവം ഇല്ലെന്നാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? സയൻസിനെ അതിനെതിരായി ഉപയോഗിക്കും. അപ്പോൾ സയൻസും അതുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ല. ബന്ധമുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും, എല്ലാ സയൻറ്റിസ്റ്റും, ഇവരെല്ലാം നോബൽ സമ്മാനം കിട്ടിയ സയൻറ്റിസ്റ്റുകളാണ്. ഒന്നുകിൽ ഈശ്വര വിശ്വാസിയായാലും അല്ലെങ്കിൽ നിരീശ്വരവാദിയായാലും നേരിട്ട് സയൻസിൽ എന്തെങ്കിലും തെളിയിക്കുന്നുണ്ട്. ഇപ്പൊ സയൻസിനപ്പുറമുള്ള കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ഉള്ളതുപോലെ തന്നെ അദ്വൈതം എന്ന് പറയുന്ന ആ സിദ്ധാന്തത്തിന് അപ്പുറമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ രണ്ടുപേർക്കും ഉണ്ട്. ആർക്ക്? ശങ്കരാചാര്യർക്കും ഉണ്ട്. അവിടെയാണ് ഒരു വ്യത്യാസം ആകുന്നത്. ഗുരു എന്ത് ചെയ്തു? പ്രധാനമായ വ്യത്യാസം എന്ന് വെച്ചാൽ മാനുഷികമായ മൂല്യങ്ങൾ, അതിൻ്റെ ഗുരു ആധുനികമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിന്നു. ശങ്കരാചാര്യർ എന്ത് ചെയ്തു? പ്രാചീനമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിന്നു. ഇതാണ് വ്യത്യാസം. ആധുനിക മൂല്യം എന്ന് പറയുന്നത് എന്താണോ? മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന കാഴ്ചപ്പാട്. ശങ്കരാചാര്യ കാഴ്ചപ്പാട് എന്താണ്? മനുഷ്യനെല്ലാം ഒന്നാകത്തില്ല. അതാണ് പ്രാചീന മൂല്യബോധം. അങ്ങനെ മൂല്യബോധം ഒന്ന് എന്തുകൊണ്ട് വിളിച്ചിരിക്കുന്നു? വിളിക്കുന്നു അന്നുള്ളവർ വിചാരിച്ചിരുന്ന അതാണ് ശരിയെന്ന്. ആരുടെ കാലഘട്ടത്തിൽ? ശങ്കരാചാര്യ പോലുള്ള ഒരുപാട് പേര് വിചാരിച്ച അതാണ് ശരിയെന്ന്. അവരങ്ങനെ ചിന്തിക്കുന്നതാണ് ശരിയെന്ന്. ഗുരുവിൻ്റെ കാലം വന്നപ്പോൾ അത് മാറി. ഇത് ഞാൻ എത്രയോ തവണ പറഞ്ഞു, വീണ്ടും നിങ്ങൾ എന്നെ കൊണ്ട് അതൊക്കെ പറയിക്കുന്നു. ഞാൻ ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്ന പറയാതിരിക്കുന്നെങ്ങനെ? അതാണ് അദ്വൈതവും അദ്വൈതിയും വേറെ എന്ന് പറയുന്നത്. അദ്വൈതിയെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടും ഉണ്ടാകും. അദ്വൈതത്തിൻ്റെ ചില പ്രധാനമായ സിദ്ധാന്തങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ലോ പരമാവധി ബോധമത്രേ. ഈ കാര്യത്തിൽ ശങ്കരാചാര്യരും ഗുരുവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ മരുസ്ഥലത്ത് പാഥസ് പോലെ എന്ന് പറയുന്നിടത്ത് രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇത് രണ്ടുപേരുടെയും അദ്വൈതം ഒന്ന് തന്നെ. ഇവിടെ ഒരു വ്യത്യാസമില്ല. പക്ഷെ മറ്റു വിഷയങ്ങളിലേക്ക് വരുമ്പോൾ തെറ്റും. അവിടെ അദ്വൈതിയാണെങ്കിലും ഇത് രണ്ട് അദ്വൈതികളാണ്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അടിസ്ഥാനപരമായി ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആൾക്കാർ പിന്നെ എന്താണ് ശങ്കരാചാര്യ അദ്വൈതിയല്ലേ, ഗുരുവും അദ്വൈതിയല്ലേ, പിന്നെ എന്താ അവർ തമ്മിൽ വ്യത്യാസം? ഗുരുവിൻ്റെ അദ്വൈതം ശങ്കരാചാര്യ അദ്വൈതമല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടല്ലോ. ചിലർ പറയും ഒരു അദ്വൈതൻ രണ്ടാണ്, ആൾക്കാർക്ക് പിടികിട്ടുന്നില്ല എവിടെയാ പ്രശ്നം കിടക്കുന്നുള്ളത്. ഇത് എല്ലാ മേഖലകളിലും ഉള്ള ഒരു പ്രശ്നമാണ്. ഇത് അദ്വൈതത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ സയൻസിന്റെ മേഖലയിലും ഉണ്ട് ഈ പ്രശ്നം. അത് മനുഷ്യർ ചിന്തിക്കാത്തതുകൊണ്ടാണ്. രണ്ടുപേരുടെയും ഒരേ അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും രണ്ടുപേരുടെ ആശയം ഒരുപോലെ ആകത്തില്ല, പൂർണ്ണമായിട്ട് ആകത്തില്ല. പിന്നെ നമ്മൾ ഒരുപോലെ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ആശയങ്ങളിലെ മുഖ്യമായ ചില സിദ്ധാന്തങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ഒന്നെന്ന് പറയുന്നത്. സാദൃശ്യം കൊണ്ടാണ് ഒന്നെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് ഉദാഹരണം, പരമാവധി ബോധം അത്രയെന്ന് പറയുന്നത് തന്നെയാണ് ആര് പറയുന്നത്? ശങ്കരാചാര്യരും ഗുരുവും പറയുന്നു. ബോധത്തിൽ നിന്ന് വിലസുന്ന മരുസ്ഥലത്ത് പാദസ് പോലെ, ഇത് തന്നെയാണ് ശങ്കരാചാര്യം പറയുന്നത്, ഗുരുവും പറയുന്നു. അതാണ് ഇവർ രണ്ടുപേരുടെയും ഒന്നെന്ന് പറയുന്നു എന്ന് വിചാരിച്ചവർ രണ്ടുപേരും അദ്വൈതത്തിൻ്റെ വിശദീകരണങ്ങൾ എല്ലായിടത്തും യോജിക്കുന്നു എന്നർത്ഥമില്ല. ഇതൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലായിടത്തും കാണും. മനുഷ്യൻ്റെ ചിന്തകളിലെല്ലാം കല, സാഹിത്യം, സയൻസ് എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള വ്യത്യാസം കാണും. ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്ന ഗുരുവിൻ്റെ ദർശനമാണോ നിങ്ങൾ പറയുന്നത്? എന്ന് ചോദിച്ചാൽ എന്താ അയാൾ ഉദ്ദേശിക്കുന്നത്? ഗുരു മനസ്സിലാക്കിയത് അതുപോലെ പൂർണ്ണമായും മനസ്സിലാക്കിയാണോ നിങ്ങൾ പറയുന്നത്? എന്നാണെങ്കിൽ അത് അബദ്ധമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? ഗുരുവിൻ്റെന്നല്ല, ലോകത്താരുടെയും കാഴ്ചപ്പാടിനെ അതുപോലെ പൂർണ്ണമായി വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എൻ്റെ കാഴ്ചപ്പാട് അതുപോലെ 100% നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ പറ്റത്തില്ല. നിങ്ങളുടെ കാഴ്ചപ്പാട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ ഗുരുദർശനം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറയുന്നത്? ഗുരുവിൻ്റെ ആശയങ്ങളിലുള്ള ചില പ്രധാന ഭാഗങ്ങൾ, അത് നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ ഗുരുദർശനമെന്ന് പറയുന്നത്. അല്ല, എ ടു ഇസഡ് ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കിയെന്നതിന് അർത്ഥമില്ല. മനസ്സിലായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുരു പറയുന്നതാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, 100%. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഗുരുവിൻ്റെ ആശയങ്ങളിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു ജാതി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു ദൈവം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നു, ഒരു മതം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ദർശനം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ഓരോ വിഷയം എടുത്ത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഗുരുവിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് പറയും. അത് സ്വാഭാവികമാണ്. നമ്മൾ ആര് പരസ്പരം ആശയവിനിമയം ചെയ്താലും നമുക്കൊരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന ആശയത്തെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗുരുവിൻ്റെ ആശയം തന്നെ സ്വീകരിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിൽ നമുക്ക് ഗുരുവിനെ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് വരും. അതുകൊണ്ട് രണ്ടാകത്തില്ല. അപ്പം നമ്മൾ അതിനെ അംഗീകരിക്കുമ്പോൾ, ഇപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞാൽ ചിലർ പറയും ഒരു ജാതി ഞങ്ങൾ അംഗീകരിക്കാം, ഒരു ദൈവം ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ ഒരു മതം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പോയി. അവർ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിന് അങ്ങനെ പറയുന്നവരുണ്ട്. ഒരു ജാതി, ഒരു ദൈവവും ഞങ്ങൾ അംഗീകരിക്കും, പക്ഷെ ഒരു മതം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ഗുരുവിൻ്റെ അത് സ്പഷ്ടമാണ്. അപ്പോൾ ഗുരുവിനെ എന്ത് ചെയ്യുന്നു? അവർ ഉൾക്കൊള്ളുന്നില്ല എന്നർത്ഥം. ഇത് മൂന്നും നമുക്ക് ഉൾക്കൊള്ളാൻ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന എന്താണ്? ഗുരുവിൻ്റെ ദർശനം തന്നെയാണ് പറയുന്നത്. എവിടെയെങ്കിലുമൊക്കെ ചില പോരായ്മകൾ കാണും, അത് നമ്മുടെ പോരായ്മകൾ വരും, നമ്മളത് മനസ്സിലായി നിന്ന് ഞാൻ അർത്ഥമാണ്. അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചെന്നേ അർത്ഥം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരാളുടെ ദർശനം നോക്കൊന്നിനെയും പറയാൻ പറ്റില്ല. ഇപ്പൊ ശങ്കരാചാര്യരുടെ ദർശനമാ ഞാൻ മനസ്സിലാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒരുപാട് ഭാഗങ്ങൾ എനിക്ക് അവ്യക്തമായ കാര്യങ്ങൾ കാണും, പക്ഷെ എൻ്റെ പ്രധാനമായ പോയിന്റുകൾ എനിക്കറിയാമെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ശങ്കര ദർശനം തന്നെയാണ്. ഇത്രയും മനുഷ്യന് സാധ്യമാകും. നമ്മൾ ദർശനത്തിൻ്റെ കാര്യങ്ങളല്ല, നമ്മൾ രാഷ്ട്രീയം പറയുന്നിടത്തും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നിടത്തുമല്ല, ഇതേ പ്രശ്നം തന്നെയാണ്. എന്താണ്? ഒരു വ്യക്തിയെ 100% നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, പക്ഷേ വ്യക്തിയുടെ കാഴ്ചപ്പാട് നമുക്ക്, പ്രധാനമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതൊക്കെ പോട്ട് ഒരു പുസ്തകം എടുത്ത് വായിച്ചു, ഒരു കഥാ പുസ്തകം എടുത്ത് വായിച്ചു, ആ കഥാ പുസ്തകത്ത് വായിച്ച അയാൾ എഴുതിയിരിക്കുന്ന മുഴുവൻ കഥയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും? അതാർക്കും പറ്റത്തില്ല. കുറേയൊക്കെ നമുക്ക് വിട്ടുപോകും, പക്ഷേ നമുക്കറിയാം എന്ന് പറയും കഥ. ഇപ്പൊ രാമായണം ഞാൻ വായിച്ചു, എനിക്ക് രാമായണം അറിയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന കാര്യങ്ങൾ അറിയാം, അതിൻ്റെ എല്ലാം അറിയാമെന്ന് അതിൻ്റെ അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ ഗുരുവിനെ പഠിക്കുമ്പോഴായാലും ശങ്കരാചാര്യരെ പഠിക്കുമ്പോഴായാലും ശരി, നമ്മൾ കുറേയൊക്കെ ഉൾക്കൊള്ളുന്നു. അതാണ് ഗുരുവിൻ്റെ ദർശനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഗുരുവിൻ്റെ ദർശനം ഗുരുവിനെ അറിയാവൂ, വേറെ ആർക്കും മനസ്സിലാകില്ല എന്നൊക്കെ എന്താണ് ആലോചിക്കാതെ ചിലർ തട്ടിയങ്ങ് വിടും. അതിലൊന്നും അർത്ഥമില്ല. നമ്മൾ മനസ്സിലാകുന്നത് ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന്, അത് അപൂർണമാണെന്നേ ഉള്ളൂ. അപ്പോ ശങ്കരാചാര്യരുടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ശങ്കരാചാര്യരുടെ അദ്വൈതത്തിനും ഗുരുവിൻ്റെ അദ്വൈതത്തിനും വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് രണ്ടാണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒരുപാട് സമാനതകൾ ഉണ്ട്. ആ സമാനതയാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ അത് അദ്വൈതം. പക്ഷേ കാര്യമായ വ്യത്യാസമുള്ള ഭാഗങ്ങൾ ഉണ്ട്. അതാണ് ഒരു അദ്വൈതി എന്നുള്ള നിലയ്ക്ക് ഗുരുവിൻ്റെ മറ്റ് പല കാഴ്ചപ്പാടുകളും ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കത്തില്ല. അത് ഈ ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടെന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ സനാതനധർമ്മം. ഇപ്പൊ സനാതന ധർമ്മം എന്താണെന്ന് ഗുരു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഇതാണ് സനാതനധർമ്മം. ഇതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഇതിനെ ആരെങ്കിലും ഇന്നിപ്പോ ആരെങ്കിലും ചോദ്യം ചെയ്യൂ? ബോധമുള്ളവർ ചോദ്യം ചെയ്യത്തില്ല. അത് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, അതൊന്നും നടപ്പിലാവുന്ന കാര്യങ്ങളല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആശയം നല്ലതല്ല എന്നാലും പറയത്തില്ല, അത് നടപ്പിലാകുന്നില്ല. ഗുരു പറഞ്ഞു, ഗുരുവിൻ്റെ അനുയായികളൊന്നും അത് അനുസരിക്കുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ ഒരാൾക്ക് പറയാം, പക്ഷെ ആശയം നല്ലതല്ലെന്ന് പറയത്തില്ല. അതാണ് സനാതനധർമ്മം. അതിനാരെ ചോദ്യം ചെയ്യുന്നു? അപ്പൊ ഗുരു സനാതനധർമ്മിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ്. ഏത്? ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന ഈ ആശയമാണ്, ഇതാണ് സനാതനധർമ്മം. ഇത് സനാതനമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇത് ലോകത്തെല്ലാ കാലം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ല. ഇത് ലോകത്തിന് എല്ലാ കാലത്തും ആവശ്യമുള്ള ഒരു കാര്യമാണ്, നിലനിൽക്കുന്നുമില്ല എന്നുള്ളതല്ല. മനുഷ്യനിവിടെ സ്വസ്ഥമായും സമാധാനമായും ഒരുമയോടെ ജീവിക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു നല്ല ആശയമാണത്. എന്തോ ഒരു ജാതി ഒരു മതം ഒരു അതുകൊണ്ട് എന്താണ് ആ ഒരു കാഴ്ചപ്പാട്? അത് ഗുരുവിൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് മറ്റു ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ അദ്വൈതമാണ്. ഈ ഒരു അദ്വൈതം ശങ്കരാചാര്യർക്കുണ്ടോ? ഇല്ല. ഇതും ഗുരുവിൻ്റെ അദ്വൈതമാണ്. ഈ പറയുന്ന അദ്വൈത ദിവ്യ പറയുന്ന മാത്രമല്ല, അവിടെ ഇത് പറയുന്നില്ല. അദ്വൈത ദിവ്യ പറയുന്നതും ഗുരുവിൻ്റെ അദ്വൈതമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നതും ഗുരുവിൻ്റെ അദ്വൈതമാണ്. ഈ ഒരു അദ്വൈതം ശങ്കരാചാര്യർക്കില്ല. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാലും നാളെ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ വേറെ എന്തെങ്കിലും പറയും. അതാ കഷ്ടം, ചിന്തിക്കുന്നില്ല. നിങ്ങൾ കേട്ട് പഠിക്കാനിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ വായിച്ച് പഠിക്കാൻ, എഴുതി പഠിക്കുകയൊക്കെ ചെയ്യും. കേട്ട് പഠിക്കുക, വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷെ എന്ത് വേണം? ചിന്തിച്ച് അതിനെ നമ്മൾ സ്വാംശീകരിക്കണം. കാര്യങ്ങൾ നമ്മുടേതാക്കണം. അവൾ അതാണ് വേണ്ടത്. നമ്മൾ ചിന്തിച്ച ആശയങ്ങൾ നമ്മുടേതാകണം. അതുകൊണ്ട് ഇത് രണ്ടും, അദ്വൈതവും അദ്വൈതിയും തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാനാണ് ഞാൻ സയന്റിസ്റ്റും സയൻസും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. പിന്നെന്താണ്? പിന്നെ ഈ പറയുന്നതിലെന്താണ് ഈ പദ്യത്തിൽ? അപ്പൊ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? കാര്യകാരണ രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഏതുവരെ ചിന്തിക്കാൻ പറ്റുമോ അതുവരെ ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കാരണത്തിൽ നിന്ന് അന്യമല്ല. ഒന്നും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ കണ്ടെത്തുന്ന ഈ ഭൗതികങ്ങളുടെ കാരണം അത് ഭൂതമാണ്. ആ ഭൂതങ്ങൾ എന്താണ്? ബോധത്തിൽ നിന്ന് വിലസുന്നു എന്ന് വെച്ചാൽ ബോധത്തിൽ അനുഭവപ്പെടുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ബോധത്തിൽ നിലനിൽക്കുന്നു എന്നും പറയാം. രണ്ടും പറയാം. വിലസുന്നു എന്ന് പറഞ്ഞു, ബോധത്തിൽ അനുഭവപ്പെടുന്നു എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? ബോധത്തിൽ അനുഭവപ്പെടുന്നു. ബോധം തന്നെ അനുഭവം, നമുക്ക് അനുഭവപ്പെടുന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? നമ്മളറിയുന്നു. നമ്മളറിയുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നുവല്ലോ. അതെന്താ വിശേഷിച്ച്? വ്യത്യാസമാണ്. പോയി. അതായത് ഇങ്ങനെ കാര്യം കാരണം കാര്യം കാരണം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോകുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് വസ്ത്രം എന്ന് പറയുന്ന നൂലാണ്, നൂല് പഞ്ഞിയാണ്. അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ ഇത് നിലനിൽക്കുന്നത് അറിവിലാണെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ പരമകാരണം അറിവിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പം പഞ്ചഭൂതങ്ങൾ അറിവിലാണ് നിൽക്കുന്നതെങ്കിൽ തിരിച്ച് ചിന്തിക്കണം. പിന്നെ പഞ്ചഭൂതങ്ങൾ നിലനിൽക്കുന്ന അറിവിലാണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാര്യമായ പഞ്ഞ് നിലനിൽക്കുന്ന അറിവിൽ, നൂല് നിലനിൽക്കുന്ന അറിവിൽ, വസ്ത്രം നിലനിൽക്കുന്ന അറിവിൽ തിരിച്ചും മനസ്സിലാക്കണം. അതിനാണ് ഉദാഹരണം പറഞ്ഞത്, മരുസ്ഥലത്ത് പാദസ് പോലെ പരമാവധി ബോധമത്രേ എന്ന് പറയും. അതായത് ഈ അദ്വൈതത്തിൽ പറയുന്ന എന്താണ്, നമ്മളീ കാണുന്ന ഈ സ്ഥൂലപ്രപഞ്ചം, മേശയും കസേരയും ഇതെല്ലാം നിലനിൽക്കുന്നത് അറിവിലാണ് എന്നാണ്. അപ്പൊ ഇത് നിലനിൽക്കുന്ന അറിവിനാണെന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ അസ്തിത്വം, ഇതിൻ്റെ ഉണ്മ എന്ന് പറയുന്നത് ആ അറിവാണ്. അറിവാണ് ഇതിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്. ഇത് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നിടത്തും അതാണ്. അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മളിത് ഉണ്ടെന്ന് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഉണ്മ, ഇത് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് അത് അറിവിൻ്റെ അസ്തിത്വമാണെന്നാണ്. എന്തുകൊണ്ട് അറിവിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്? ഇതിനെക്കുറിച്ച് ഇങ്ങനെ കാര്യകാരണ രീതി ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനൊരു അതിര് കിട്ടും. ആ അതിര് എന്ന് പറയുന്ന അറിവാണ്. അപ്പോൾ ആ അറിവിലാണ് ആ തന്മാത്രകൾ നിൽക്കുന്നത്. തന്മാത്രകൾ എന്ന് പറയുന്ന സൂക്ഷ്മമാണ്. സൂക്ഷ്മമല്ല അറിവിൽ നിൽക്കുന്നു. അതിൻ്റെ കാരണം എന്ത്, തന്മാത്രകളുടെ കാരണം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ കൂടുതൽ ചിന്തിച്ച് പോകാൻ കഴിയുന്നില്ല. അവിടെ അറിവിൽ തട്ടി നിൽക്കുകയാണ്. അപ്പോൾ തന്മാത്രകൾ അറിവിൽ നിൽക്കുകയാണെങ്കിൽ, സൂക്ഷ്മ അറിവിലാണെങ്കിൽ അതിൻ്റെ കാരണമായ പഞ്ഞി എവിടെ നിൽക്കുന്നു, അറിവിൽ. നൂല എവിടെ നിൽക്കുന്നു, അറിവിൽ. വസ്ത്രം എവിടെ നിൽക്കുന്നു, അറിവിൽ. അപ്പോൾ ഈ സ്ഥൂല പ്രപഞ്ചം അറിവിലാണ് നിൽക്കുന്നത്. അതാണ് ഇതാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷ്മത്തിനും സ്ഥൂലത്തിനും ഒരേ നിലനിൽപ്പ് തന്നെ അറിവ്. പക്ഷെ അത് നമ്മൾ കാര്യകാരണത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോയി സൂക്ഷ്മത്തിൽ ചെന്ന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ഇതിനപ്പുറം അറിവാണെന്ന് തീരുമാനിച്ചാൽ തിരിച്ചു മടങ്ങി വന്ന് അതിൻ്റെ കാരണമെന്ത് തിരിച്ച് ചിന്തിച്ച് ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ വന്നാലും മനസ്സിലാക്കുന്ന എന്താണ്, ആ അണുക്കൾ അറിവിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ കാര്യമായ എല്ലാം എവിടെ നിൽക്കും, അറിവിൽ തന്നെ നിലനിൽക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ അറിയുന്നു എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ മനസ്സിലാക്കണം, അത് അറിവിൽ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്നാണ്. എന്താണ് അറിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു അറിവിൽ നിലനിൽക്കുന്നു എന്നാണ്. അതാണ് നമ്മുടെ അറിവ്. അതുപോലെ ഒരു വസ്തു ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, വസ്ത്രമുണ്ട്, നൂലുണ്ട്, പഞ്ഞിയുണ്ട്, പരമാണുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ അംഗീകരിക്കുന്ന എന്താണ്, അറിവിൻ്റെ ഉണ്മയെ അംഗീകരിക്കുകയാണ്. വസ്തുവിൻ്റെ ഉണ്മയായിട്ട് നമ്മൾ അംഗീകരിക്കുന്ന എന്തിനെ, അറിവിൻ്റെ ഉണ്മയെ നമ്മൾ അംഗീകരിക്കുകയാണ്. ആ ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന വസ്തുവിനെ നോക്കിയാണ് പറയുന്നത് ഇതുണ്ട് എന്ന് പറയുന്നു. ആ ഉണ്ട് എന്ന് പറയുന്നത് ഒരു അതിൻ്റെ ഉണ്മയെക്കുറിച്ച് പറയണം, അത് അറിവിൻ്റെ ഉണ്മയാണ്. എന്തുകൊണ്ട്? അറിവിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ അറിവിൻ്റെ ഉണ്മ, വസ്തുവിൻ്റെ ഉണ്മ എന്ന് രണ്ടുണ്മയില്ല, ഒരേ ഒരു ഉണ്മയാണ്, ഒരു അസ്തിത്വമാണ്. അത് വസ്തുവിൻ്റെ അല്ല, അറിവിൻ്റെയാണ്. അതുകൊണ്ട് വസ്തു എന്താണോ അത് മരുസ്ഥലത്ത് പാദസ്സു പോലെ, മരുഭൂമിയിലെ ജലം പോലെ നമുക്ക് അനുഭവപ്പെടുന്നതാണ്, ഉണ്ടെന്നനുഭവപ്പെടുന്നതാണ്. പക്ഷെ അത് അറിവിലെ ഒരനുഭവമാണ്. ഇല്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾ അനുഭവിക്കുന്നു. അപ്പം നമ്മൾ അനുഭവിക്കുന്നു എന്ന് നമുക്ക് ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ ഒന്ന് പറയാം, ആ അനുഭവം എന്ന് പറയുന്നത് അറിവിലുള്ള ഒരനുഭവമാണ്. ആ അനുഭവത്തിൽ വസ്തു ഉണ്ടെന്ന് പറയുന്നത് അറിവിൻ്റെ ഉണ്മയാണ്. നമ്മൾ വസ്തുവിൽ പറയുന്നു പിന്നെ അതുകൊണ്ടെന്താണ്, ആ വസ്തുവിന് സ്വന്തമായൊരുണ്മയില്ല. അറിവിൽ നിന്ന് വേറിട്ട് സ്വന്തമായൊരുണ്മ അതിന് ഇല്ല. പിന്നെ എന്താണത്? മരുമരീചിക പോലെ ഈ കാണുന്ന എല്ലാ സ്ഥൂലപ്രപഞ്ചവും മരുഭൂമിയിലെ ജലപ്രവാഹം പോലെയാണ്. എന്ന് വെച്ചാൽ അതൊരു ഭ്രാന്തിയാണ്. ഇതിനെയാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഈ അനുഭവങ്ങളും ഭ്രാന്തിയാണ്. മരുസ്ഥലത്ത് പാദസ്സി പോലെ എന്ന് വെച്ചാൽ അത് സത്യമല്ല, അത് ഭ്രാന്തിയാണ്. ഭ്രാന്തിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഉണ്ടെന്ന് അനുഭവപ്പെടുന്നത്? അത് അറിവിൻ്റെ ഉണ്മയാണ് അനുഭവിക്കുന്നത്. നിങ്ങളത് അറിയുമ്പോൾ അറിയുന്നത് എന്താണ്? അറിവുണ്ടെന്നാണ് അറിയുന്നത്. നിങ്ങൾ എന്താണോ കാണുന്നത് അതുണ്ടെന്നല്ല. മരുഭൂമിയിൽ ജലത്തെ കാണുമ്പോൾ മരുഭൂമി കാണുന്ന ജലമുണ്ടെന്നല്ല അറിയുന്നത്. പിന്നെ എന്താ അറിയുന്നത്? അവിടെ മരുഭൂമി ഉണ്ടെന്നാണ്. ജലമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു, മരുഭൂമിയാണ് ഉള്ളത്. അതുകൊണ്ട് ആ തോന്നലിനെ ഭ്രാന്തി എന്ന് പറയും. അതല്ല, ഇവിടെ അറിവാണുള്ളത്, പക്ഷേ നമുക്ക് പ്രപഞ്ചമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചമുണ്ടെന്നുള്ള ഈ തോന്നലുണ്ടോ, അതിനെ ഭ്രാന്തി എന്ന് വിളിക്കുന്നു. അതിനാണ് അധ്യാസം നമ്മൾ പഠിച്ചത്. ഇതാണ് ഇവിടെ പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇതാണ്. അതുകൊണ്ട് പറയാൻ എന്താണ്, ഈ പ്രപഞ്ചം, അതായത് വസ്ത്രം, നൂല്, പഞ്ഞി, അതിൻ്റെ മൂലകാരണം എല്ലാം അറിവിൽ ആരോപിച്ചിരിക്കുകയാണ്, അധ്യസിച്ചിരിക്കുകയാണ്, അറിവിൽ കൽപ്പിച്ചിരിക്കുകയാണ്. അറിവിലെ കേവലം ഒരു അനുഭവം മാത്രമാണ്. ഇതിന് സ്വയം അതിനൊരു ഉണ്മയില്ല, സത്യത്വമില്ല. ഉണ്ടെന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അറിവിൻ്റെ സത്യത്വം നമ്മളാണ് അറിയുന്നത്, അല്ല വസ്തുവിൻ്റെ സത്യത്വം അല്ല. അത് മരുഭൂമിയിലെ മരുപ്രവാഹം പോലെയാണോ? ഇതാണ് ഇതിൽ നിന്ന് കൂടുതലായി മനസ്സിലാക്കേണ്ടത്. അതിനൊരു പുതിയ കാര്യകാരണ രീതി ചിന്തിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. നേരത്തെ അത് മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു, അറിവാം മരവിൽ പ്രവാഹം, അതിൻ്റെ ദൃക്ക് ദൃശ്യം അതിൻ്റെ രണ്ടിനെയും എടുത്തിട്ട് പറഞ്ഞു. ഇവിടെ ആ രീതിയിലല്ല പറഞ്ഞത്, കാര്യകാരണ രൂപത്തിലെടുത്തു. ഈ ദൃക്ക് ദൃശ്യം എന്ന് പറയുന്നിടത്ത് ഞാൻ ദൃക്ക്, ബാക്കി കാണുന്നതെല്ലാം ദൃശ്യം. ഇതാണ് അവിടെ യുഷ്മത് അസ്മത് പ്രത്യേകോചനം. അത് ദൃക്കും ദൃശ്യവും അതാണ് നേരത്തെ പറഞ്ഞ് നേരല്ല ദൃശ്യം. ഇത് ദൃക്കിനെ നീക്കി നോക്ക. ഇവിടെ പറയുന്ന അങ്ങനെയല്ല, അതങ്ങനെയും മനസ്സിലാക്കാം. ഇവിടെ പറയുന്ന പ്രപഞ്ചത്തെ തന്നെ എടുത്തിട്ട് അതിൻ്റെ കാര്യം കാരണം അങ്ങനെ പിന്നിലേക്ക് ചിന്തിച്ച് പോയി ഒരു അറിവിൽ തട്ടിയിരിക്കുന്നു. അപ്പോ അതുവരെ നമ്മൾ ചിന്തിച്ച ഈ സ്ഥൂലവും ആ സൂക്ഷ്മമൊക്കെ എന്താണ്? അത് അറിവിലെ ആരോപമാണ്, അധ്യാസമാണ്. അതാണ് ഇവിടെ പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? നാളെ അറിയാം. എങ്ങനെ? അത് വേറൊരു പ്രക്രിയ. ഇതൊക്കെ പല പല രീതിയിലുള്ള ചിന്താരീതികൾ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ പറയുന്നു, ക്രമസൃഷ്ടി എന്ന് പറയുന്നത് അങ്ങനെയല്ല, സൃഷ്ടിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇത് കാരണത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു അതിനൊരു ശുദ്ധിയ വിശദീകരണം കൊടുത്താണ്. അതും ആത്യന്തികമായി പറയും, സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് സൃഷ്ടിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, സൃഷ്ടികർത്താവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അത് മറ്റൊരു തരത്തിലുള്ള അദ്വൈതത്തിൽ പല പല ഗുരുവിനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്വൈതത്തിൽ പല പല തരത്തിലുള്ള ചിന്തകളുണ്ട്, പലതും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഉദാഹരണം സാധാരണ സംഭാഷണത്തിൽ കൂടി പറയുന്നതാണ്. വേറെയും ചിന്താഗതികളുണ്ട്, അതിൽ നിന്ന് എങ്ങനെ സൃഷ്ടി സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം, അതിൽ നിന്നും ഇതൊക്കെ മനസ്സിലാക്കാം. അങ്ങനെ പ്രക്രിയ എന്ന് പറയുന്നു. ഗുരു കുറച്ചുകൂടി അതിൻ്റെ സാരം എടുത്തിട്ട് പറയുന്നു. അത് പൊതുവേ ഒരു ധാരണ കൊണ്ട് ആൾക്കാർ പറഞ്ഞു പരത്തുന്നത്, ഗുരുവിന് എന്തോ ഒരു വെളിപാടുണ്ടായി ഇങ്ങനെ മരുത്തമാലിയിരുന്നപ്പം ആ വെളിപാടങ്ങ് പറയുകയാണ്. അങ്ങനെ ഇത് വെളിപാടല്ലായി, ഇതെന്താണ്, ഇതെന്താണ് ചിന്തിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ്. ചിന്തിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ, അതുകൊണ്ടിത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. വെളിപാടുകളാണെങ്കിൽ എന്താണ്, നമുക്ക് ചിന്തിച്ചാലും മനസ്സിലാകത്തില്ല, വെറും വെളിപാടാണ്. ഇതങ്ങനെയല്ല, ചിന്തിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് ഏത് രീതി വയ്ക്കുന്നിടത്തെല്ലാം ഗുരു എന്ന് പറയുന്നു, മനനം തുറന്നിടേണം, ഓർത്താൽ എന്നൊക്കെ പറയുന്നതാണ്. ഓർത്ത് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളോട് ഓർക്കാൻ പറയുന്നത്. ഖുർആൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു വെളിപാടുണ്ടായതാണ്. ആര് ചിന്തിച്ചാൽ മനസ്സിലാക്കുക, മനസ്സിലാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന എന്താണ്, നബി ഒരു കുതിരപ്പുറത്ത് കയറി ഏഴ് ആകാശത്തിൻ്റെ അപ്പുറത്ത് പോയി, അവിടെ ദൈവത്തിനെ കണ്ട് സംസാരിച്ച്. ഇത് ചിന്തിക്കാതെ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും മനസ്സിലാക്കാൻ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, കേട്ടാൽ മനസ്സിലാകത്തില്ലേ, അത്ര തന്നെ. അതിന് ചിന്തിക്കുന്നത് എന്തിനാണ്? ഇത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വെളിപാടാണെങ്കിൽ എങ്ങനെ നമുക്ക് ചിന്തിക്കാതെ തന്നെ മനസ്സിലാകാം എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കലല്ല, അതൊക്കെ വിശ്വാസമാണ്. അത് മനസ്സിലാകില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നില്ല, വിശ്വസിക്കാനേ ഉള്ളൂ. അതാണ് മനസ്സിലാകില്ല എന്ന് പറഞ്ഞു. മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? ഒരു കുതിരപ്പുറത്ത് കയറി ആകാശത്ത് കൂടെ സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാനുള്ളത്? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ചിന്തിച്ച് മനസ്സിലാക്കാവുന്നില്ല, പക്ഷെ കേട്ടാൽ മനസ്സിലാവും. പിന്നെ അവിടെ വിശ്വസിച്ചാൽ മതി, ആ അതിങ്ങനെയാണ്. ഇതങ്ങനെയല്ല, ഇത് വ്യാഖ്യാനിക്കുന്ന പലരും എന്താ വ്യാഖ്യാനം അവരെ വെളിപാടായിട്ട് എഴുതി വയ്ക്കുകയാണ്. അപ്പൊ അവരുടെ ഡിമാൻഡ് എന്താണ്? വായിക്കുന്നവരെല്ലാം ഞാൻ എഴുതിയതാണ്, ഇതിൻ്റെ അർത്ഥം ഒന്ന് വിശ്വസിച്ചോളണം ഖുർആൻ പോലെ. വായിച്ചവർ പറയും ആ ഇതല്ലേ മനസ്സിലായി. എന്തുകൊണ്ട്? അത് വിശ്വാസമാണ് അവരുടെ, അത് മനസ്സിലാക്കാമൊന്നുമില്ല. ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതിൽ വിശ്വസിക്കുകയല്ല വേണ്ടത്, നമ്മൾ ചിന്തിച്ചത് മനസ്സിലാക്കും. അത് ചിലപ്പോൾ കുറച്ച് ആഴം കാണും മനസ്സിലാക്കുന്ന. പിന്നെ ലളിതമെന്ന് പറയും. ലളിതമെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് അതിന് പാകമുള്ളതാണെങ്കിൽ ലളിതമായിരിക്കും, മനസ്സതിന് പാകപ്പെട്ടതല്ലെങ്കിൽ ലളിതമാകത്തില്ല. പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങളല്ല. ഗുരു പറയുന്ന യുക്തി ഉപയോഗിച്ചാണ് പറയുന്നത് എല്ലായിടത്തും. അതിനു വേണ്ടിയിട്ടാണ് ഉദാഹരണങ്ങൾ കൊടുത്ത് പറയുന്നത്. വെളിപാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗകര്യം എന്തെന്ന് വെച്ചാൽ ആർക്കും അവകാശപ്പെടാം ഇതെന്റെ വെളിപാടാണ്. പറഞ്ഞുകൂടി? ആർക്ക് വേണമെങ്കിലും പറയാം എന്റെ വെളി, ഞാൻ എനിക്ക് വേണമെങ്കിൽ പറയാം ഇതൊക്കെ എനിക്ക് ഇങ്ങനെ വെളിപാടുണ്ടായതാണ്. ആർക്ക് വേണമെങ്കിലും ഇത് പറയാം. അവരവർ പറയുന്നത് അവരവർക്ക് ശരി, ഇതങ്ങനെയല്ല. ചിന്തിച്ച് മനസ്സിലാക്കുമ്പോഴാണെങ്കിലേ ഒരാൾ പറയുന്നത് പലർക്കും ശരിയാകത്തുള്ളൂ. വെളിപാടാണെങ്കിൽ അവരവർ പറയുന്ന അവരവർക്ക് ശരി, ബാക്കിയുള്ളവർക്ക് വിശ്വാസം. ഇതാണ് വ്യത്യാസം. ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പം ഏതാണ്? വെളിപാടാണ്. നിങ്ങൾ വെളിപാടെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കഥ കേൾക്കുമ്പോൾ കേട്ടോണ്ട് നിന്നിട്ട് ഓ സൂപ്പർ. അസ്യം നിങ്ങൾ ചിന്തിക്കാൻ ആവശ്യപ്പെട്ടാൽ ചിന്തിക്കാൻ കഴിയില്ലാത്തതാണെങ്കിൽ എന്ത് പറയും? ഇയാളെന്തൊക്കെ പറയുന്നത്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതൊക്കെ കൊണ്ട് നമുക്കെന്താ ഉപയോഗം എന്ന് പറയും. കാരണം അവർക്ക് വിശ്വസിക്കാമൊന്നുമില്ല. അതുകൊണ്ടാണ് ആൾക്കാർ ഇതിലേക്ക് കയറി ആൾക്കാരോട് പറയാത്തത്. ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ല, പറയുന്നവർക്ക് പറയാൻ അറിയത്തില്ല. ആശയം വെളിപാടുകളെക്കുറിച്ച് പറയുകയാണെങ്കിലോ ആൾക്കാർ ഒരുപാട് കയറും. കാരണം അവർക്ക് വിശ്വസിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ, ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മതങ്ങളെല്ലാം നിൽക്കുന്ന വിശ്വാസത്തിലാണ്, ചിന്തയിലല്ല. ആ മതത്തിൽപ്പെട്ട ചില ആൾക്കാർ ഒന്നോ രണ്ടോ വ്യക്തികൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാൽ അത് ഉൾക്കൊള്ളുന്ന ഒന്നോ രണ്ടോ പേരോ വേണം, ബാക്കി എല്ലാവരും വിശ്വാസത്തിൽ പോകുന്നവരാണ്. ചിന്തിച്ച് ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വിശ്വാസം, അത് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് എന്തുവേണോ വിശ്വസിക്കാം. വിശ്വാസത്തിന് ഒരു ചെലവുമില്ല. ചിന്തയ്ക്ക് ഒരുപാട് ചെലവുണ്ട്, ഊർജം ചെലവാക്കേണ്ടി വരും. വിശ്വാസത്തിന് ചെലവ് എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ വിശ്വസിച്ചാൽ മതി, അത്രയുണ്ട്. അവിടെ പ്രയത്നം ആവശ്യമില്ല. ചിന്തയ്ക്ക് അങ്ങനെയല്ല, പ്രയത്നം ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്. അപ്പൊ രണ്ട് രണ്ട് വഴിക്കാ പോകുന്നത്. അതുകൊണ്ട് ഇത് ചിന്തയാണ്, വെളിപാടല്ല. ആധ്യാത്മികമായ ചിന്ത. Mm-hmm.